ശരി സൂത്രം 12 ഗുഹാം പ്രവിഷ്ട ആണോ ഹി തദ്ദർശനാഥ് വൃതം പിബന്ധു സുകൃതസ്യ ലോകി ഗുഹാം പ്രവിഷ്ടു പരമേ പരാർത്ഥി ഛായാതകു ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നിയോ ഏചത് നാചികേതാഃ. ഈ അധികരണത്തിന്റെ വിഷയവാക്യം ഇതാണ്. വൃതം പിബന്ധോ എന്ന് പറയുന്ന ഇവിടെ എന്തിനെയാണ് പരാമർശിക്കുന്നത്, അതിനെ കുറിച്ചാണ് ചർച്ച. അതിനടുത്ത് വിശേഷണാച്ച, ഇവിടെ പറയുന്ന വിശേഷങ്ങളെല്ലാം ജീവാത്മ പരമാത്മാക്കൾക്കാണ് യോജിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നത് ജീവാത്മ പരമാത്മാക്കളെയാണ്. ആ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്വാധന പരമാപ്നോതി തത് വിഷ്ണു പരമപദം, വിഷ്ണുവിന്റെ പരമപദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രാപിക്കുന്നവനായ ജീവൻ, പ്രാപ്യമായിരിക്കുന്ന വിഷ്ണു, തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം, ഇതിലും ആ ദേവം മത്വാധീര, ആ പരമാത്മാവിനെ അറിഞ്ഞിട്ട് ധീരൻ ഹർഷശോകു ജഹാതി എന്ന് പറഞ്ഞു. അത് വിശദീകരിച്ചാണ്. അതുകഴിഞ്ഞ അടുത്ത് ഏഷയവൻ ന്യായ ദ്വാസുപർണ സവിജ സഖായ ഇത്യുമാതിഷുപി. അവിടെ പ്രധാനമായിട്ടും കഠ ഉപനിഷത്തിലെ മന്ത്രങ്ങളെ വിശദീകരിച്ചിട്ട് അതിലൂടെ തത്വത്തെ വെളിപ്പെടുത്തിയിട്ട് അടുത്ത് മുണ്ടകത്തിലെ ദ്വാസുപർണ, അവിടെയും രണ്ട് പക്ഷികളെ കുറിച്ച് പറയുന്നു. തത്രാഭിഹി അധ്യാത്മാധികാര എന്ന പ്രാകൃത സുപർണ ഉച്ചയതി. സുപർണം എന്ന് വെച്ചാൽ പക്ഷി എന്നാണ്. ഇവിടെയും ആധ്യാത്മിക പ്രസംഗമാണ് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. ഇവിടെ പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പക്ഷികളല്ല. സുപർണവ് എന്നാ പറഞ്ഞത്, വാക്കിന്റെ അർത്ഥത്തെ എടുക്കുകയാണെങ്കിൽ പക്ഷികളെന്ന് എടുക്കണം. പക്ഷെ ഇവിടെ പക്ഷികളല്ല. എന്തുകൊണ്ട്? ഇവിടെ സന്ദർഭം ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. പഠോപനിഷത്തിൽ പറഞ്ഞതുപോലെ തയോരന്യ പിപ്പലം സദ്വസ്തി, അതിലൊന്ന് കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇത്യദനലിംഗ അവിടെ പിബന്ധോ എന്ന് പറഞ്ഞു, ഇവിടെ അത്തി എന്ന് പറഞ്ഞു, ഭക്ഷിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. അവിടെ പക്ഷേ ചേർത്ത് പറഞ്ഞു, ഇവിടെ ഒന്നിനെ പറയുന്നുള്ളൂ. തയൂരന്യ പിപ്പല സ്വാദു അത്തി, അതിലൊന്ന് ഭക്ഷിക്കുന്നു എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവിടെ രണ്ടെണ്ണത്തിന് ചേർത്ത് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞത് ഛത്രിന്യായ പ്രകാരം കുടച്ചുകൂടി പോകുന്നവര് പോകാത്തവരും എല്ലാം ചേർത്ത് കുട പിടിച്ചവർ എന്ന് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. പൊതുവായി അധനലിംഗ വിജ്ഞാനാത്മഭോതി. അപ്പോ അത് ഇവിടെ പറയുന്നത് മുണ്ടകത്തിൽ പറയുന്ന എന്താണ്? ഒരാൾ ഭക്ഷിക്കുന്നു, അത് ജീവാത്മാവാണ്. തുടർന്ന് പറഞ്ഞു, അനശ്വനൻ അന്യോ അഭിജാഗശീതി, ഒരാൾ ഭക്ഷിക്കാതിരിക്കുന്നു, ശോഭിക്കുന്നു. അനശ്വന ചേതനത്വാഭ്യാം പരമാത്മാ, ഭക്ഷിക്കുന്നില്ല എന്നാൽ ചേതനനാണ്. അഭിജാഗശീതി, ശോഭിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു, അത് പരമാത്മാവാണ്, ഭക്ഷിക്കുന്നുമില്ല. അനന്തരേ ച മന്ത്രേ തൗ ഏവ ദ്രഷ്ടൃ ദ്രഷ്ടവ്യ ഭാവേന വിസിനഷ്ടി. എങ്ങനെയാണോ കഠോപനിഷത്തിൽ പറഞ്ഞ അതുപോലെ മുണ്ടകത്തിലും പറയുന്നു, ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട്, ഒന്ന് ഭക്ഷിക്കുന്നു മറ്റൊന്ന് ഭക്ഷിക്കുന്നില്ല. തുടർന്ന് വരുന്ന മന്ത്രത്തിൽ പറയുന്നു, 3:1-2 തൗ ഏവ, ഈ രണ്ട് പക്ഷികളെ കുറിച്ചും പറയുന്നു, രണ്ടാത്മാക്കളെ കുറിച്ച്. ദ്രഷ്ടൃ ദ്രഷ്ടവ്യ ഭാവേന, ഒന്ന് ധ്യാനിച്ച് കണ്ടെത്തേണ്ടവൻ, ഒന്ന് ധ്യാനിക്കുന്നവൻ, ദ്രഷ്ടാവും ദ്രഷ്ടവ്യവുമായിട്ട്. അവിടെയും പറയുന്നുണ്ട്, ധ്യാതാവിനെയും ധ്യേയമായ ഒന്നിനെയും, ധ്യാതാവായിരിക്കുന്ന ജീവനെയും ധ്യേയമായിരിക്കുന്ന പരമാത്മാവിനെയും. സമാനേ വിക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യഥാ പശ്യതി അന്യമീശം അസ്യ മഹിമാനമിതി വീതശോകഃ. കഠോപനിഷത്തിൽ പറഞ്ഞു എന്താണ്? അധ്യാത്മയോഗാധിഗമേന നിത്യം മത്വാ ധീരോ ഹർഷശോകോ ജഹാതി. ആ ദേവനെ അറിഞ്ഞിട്ട് സാക്ഷാത്കരിച്ചിട്ടവൻ ഹർഷശോകങ്ങളെ ത്യജിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എവിടെയും പറയുന്നു, ഇത് വീതശോക, അവൻ വീതശോകനായിത്തീരുന്നു, ശോകരഹിതനായിത്തീരുന്നു, ദുഃഖമില്ലാത്തവനായിത്തീരുന്നു എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ ഇവിടെയും വ്യാഖ്യാനിച്ച അതുപോലെ കൃതകൃത്യോ ഭവതി. ഈ മന്ത്രം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു. അപ്പോ ശോകത്തിൽ നിന്ന് നിവർത്തനാകുന്നു എന്നേ മന്ത്രത്തിലുള്ളൂ. ശോകത്തിൽ നിന്ന് നിവർത്തനാകുന്നു, ശോകം ഇല്ലാത്തവനായിത്തീരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ വിപരീത ബുദ്ധി ഉണ്ടാകാം ശ്രോതാവിന്. ഉണ്ട് രണ്ട് സ്ഥലത്ത്, രണ്ട് ഉപനിഷത്തിലാണ്, രണ്ട് ഭാഗങ്ങളിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. അവൻ കൃതകൃത്യനായിത്തീരുന്നു. ശോകനിവൃത്തിക്കുള്ള ഉപായങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളിൽ നിന്നും അവൻ നിവൃത്തനായിരിക്കുന്നു. അവനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപായമില്ല. ഉപായം ഇല്ല എന്ന് പറയുമ്പോൾ ആ പ്രാപ്യമായിരിക്കുന്നതെല്ലാം പരമാർത്ഥമാണ്, ആ പ്രാപിക്കുക എന്ന് പറയുന്നത് എന്റെ കർത്തവ്യമാണ്, ഞാനത് പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നവനാണ്, ഇത്തരത്തിലുള്ള സത്യത്വ ബുദ്ധി ഇതിൽ നിന്ന് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുവൻ പ്രവർത്തിക്കുന്നില്ല, അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം. ആ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്നു മുഖ്യമാണ്. പ്രവർത്തിക്കുക പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതല്ല. പ്ര പ്രവൃത്തി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതാണ് കൃതകൃത്യം എന്ന് പറയുന്നത്. പ്രവൃത്തിയിലും പ്രവർത്തിക്കാതിരിക്കുന്നിടത്തും അവൻ കൃതകൃത്യനായിരിക്കുന്നു. അത് വ്യക്തിനിഷ്ഠമാണ്. പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. മഹാത്മാക്കൾ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നിവൃത്തിയാണ് മുഖ്യം, അതുകൊണ്ട് പ്രവൃത്തി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അതാർക്കും പറയാൻ കഴിയില്ല. ഇനി ഒരാൾ പ്രവർത്തിക്കാതിരിക്കുന്നു, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, നിവൃത്തിയിലാണ്, അതുകൊണ്ട് അത് പ്രവൃത്തിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ വ്യക്തിനിഷ്ഠം. ചില സ്ഥലത്തെ സംബന്ധിച്ച് അത് പ്രവർത്തിക്കുന്നതായിരിക്കും കൂടുതൽ ആവശ്യമായിരിക്കും, ചിലരെ സംബന്ധിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതായിരിക്കും യോഗ്യം. പക്ഷെ കൃതകൃത്യത എന്ന് പറയുന്നത് രണ്ടിടത്തും വരുന്നു. രണ്ടായാലും ശരി, ഒരാൾ പ്രവർത്തിക്കാതിരിക്കുന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നോ എന്നുള്ളതല്ല. ഇവിടെ രണ്ടിടത്തും പറയുന്നത് എന്താണ്? ഒരിടത്ത് പറയുന്നു ഹർഷശോകു ജാതി, വേറെടുത്ത് പറയുന്നു വീതശോകനായിരിക്കുന്നു. അതാണ് മുഖ്യം. ആന്തരികമായ ഭാവം എന്താണ്? ബോധശൂന്യനായ ഒരു മനുഷ്യൻ അഹന്തയും മമതയും കാമവും ക്രോധവും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കർമ്മത്തിൽ മുഴുകുന്നത്? അതിന് സമാനമായി എന്ന് വെച്ചാൽ ബാഹ്യമായി അതേപോലെ തന്നെ ലോകസംഗ്രഹ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. പക്ഷെ ബാഹ്യമായി മാത്രം, ആന്തരികമായി പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ അത് ബാഹ്യമായി തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ശോകത്യാഗം, കർമ്മം ശോകത്തിന് കാരണമാണ്. അതുകൊണ്ടൊരു കൂട്ടർ വിചാരിക്കുന്നു കർമ്മം വേണ്ട, കർമ്മത്തെ പാടെ ഉപേക്ഷിക്കാം, അതിശോക കാരണമെന്ന് തോന്നുന്നുണ്ട്. മറ്റൊരു കൂട്ടർ വിചാരിക്കുന്നു കർമ്മം ചെയ്തു കഴിഞ്ഞാലും അത് തന്നെ സംബന്ധിച്ച് ശോകത്തിന് കാരണമല്ല, അതുകൊണ്ട് കർമ്മം ചെയ്യുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. കർമ്മം ബാധിക്കുന്നില്ലെങ്കിൽ കർമ്മം ചെയ്യാം. അതുകൊണ്ട് മറ്റൊരു കൂട്ടർ കർമ്മം ചെയ്യുന്നു. പക്ഷെ രണ്ടിടത്തും എന്താണ് വേണ്ടത്? കൃതകൃത്യതയാണ്. കൃതകൃത്യ ശബ്ദത്തിന്റെ അർത്ഥമാണ് കൃത്യമായതെല്ലാം കൃതമായി എന്ന് വെച്ചാൽ കർത്തവ്യമായി ഇരിക്കുന്നത്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നെ ചെയ്യാനില്ലല്ലോ. വിശപ്പ് മാറിയതിനു ശേഷം പിന്നെ ഭക്ഷിക്കാറില്ല, വിശക്കുമ്പോഴാണ് ഭക്ഷിക്കുന്നത്. വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കൃത്യമായിരിക്കുന്നു, കർത്തവ്യമായിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയാലോ, ആ ഭക്ഷണം എന്ന് പറയുന്ന കർമ്മത്തെ സംബന്ധിച്ച് അവൻ കൃതകൃത്യനായി, അവന് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. കൃതകൃത്യനായോണ്ട് അവൻ വീണ്ടും ഭക്ഷണം കഴിച്ച് തൃപ്തനായിരിക്കുമ്പോൾ അവൻ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല. അപ്പോ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ വിശപ്പുണ്ട്, അതുകൊണ്ട് ദുഃഖമുണ്ടായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ വിശപ്പ് മാറി, തൃപ്തി വന്നു, ദുഃഖനിവൃത്തി വന്നു. അവൻ കൃതകൃത്യനായി, ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, അവന് സന്തോഷമായി. പിന്നെ ഭക്ഷണം എന്ന് പറയുന്ന പ്രവൃത്തി ഏർപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവനെ കൃതകൃത്യനെന്ന് പറയുന്നു. ഏകദേശം ഇതുപോലെ തന്നെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഭക്ഷണം കഴിക്കുന്നവൻ തൃപ്തിയെ നേടി, ദുഃഖത്തെ ഒഴിവാക്കി. ഇവിടെയാണെങ്കിലോ ഹർഷത്തെയും ശോകത്തെയും രണ്ടിനെയും ഒഴിവാക്കി, തൃപ്തിയും അതൃപ്തിയും രണ്ടിനെയും ഒഴിവാക്കി, കൃതകൃത്യനായതുകൊണ്ട്. അവിടെയാണെങ്കിൽ അവൻ പിന്നെ പ്രവർത്തിക്കുന്നില്ല, ഇനി പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി വിശക്കുന്നതുവരെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വീണ്ടും പ്രവർത്തിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാൾ അളക്കാൻ കഴിയത്തില്ല, അയാൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അയാൾ കൃതകൃത്യനല്ല എന്ന് പറയാൻ കഴിയത്തില്ല. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തും അർഹതി എന്ന് പറയുന്നു. അവിടെ വീണ്ടും സമ്യക്കായി ശരിയായ രീതിയിൽ തന്നെ വിവേകപൂർവകമായ കർമ്മം ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. അതുകൊണ്ട് കൃതകൃത്യനെ സംബന്ധിച്ച് കൃത്യമായി കർത്തവ്യമായി ഒന്നും ശേഷിച്ചില്ലെങ്കിലും കർമ്മം ചെയ്യാം, കർമ്മം ചെയ്യാതെ ഇരിക്കാം. അവിടെ മുഖ്യമായ കാര്യം എന്താണ് പറഞ്ഞ? ഹർഷശോകു ജഹാദി, അവൻ ഹർഷശോകങ്ങളിൽ നിന്ന് കർമ്മഫലം അവന് കൊടുക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, അനുകൂല പ്രതികൂല അനുഭവങ്ങളിൽ നിന്ന് അവൻ മുക്തനായിരിക്കുന്നു, വീതശോകനായിരിക്കുന്നു. അവനെ സംബന്ധിച്ച് ഹർഷവും ശോകവും രണ്ട് ശോകം തന്നെ. അതുകൊണ്ട് ഇവിടെ വീതശോകൻ എന്ന് പറയുന്നു. അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ, മാനസികമായി കൃതകൃത്യനായിട്ട് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുകയോ, എന്തായാലും ഒരേ സ്ഥിതിയിലിരിക്കുക. കർമ്മത്യാഗത്തെ ഭാഷകാരൻ ഒരു ഉപായമായി നിർദ്ദേശിക്കുന്നു പലയിടത്തും. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നേടുക എന്നുള്ളതല്ല, കർമ്മത്തെ ഉപേക്ഷിക്കുക. അത് ബന്ധനത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ, കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഈ തത്വബോധത്തോടുകൂടി ചെയ്യുന്നവനെ സംബന്ധിച്ച് അത് ബാധകമല്ല. തത്വത്തെ ഗ്രഹിച്ചത് കൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് ബന്ധനകാരിയായ കർമ്മമേ ഇല്ല. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട് കർമ്മം ബന്ധിക്കുന്നില്ല? കർമ്മം ഉപേക്ഷിച്ചാലും അത് ബന്ധിക്കുന്നില്ല, കർമ്മം അനുഷ്ഠിച്ചാലും അത് ബന്ധിക്കുന്നില്ല. എങ്ങനെ അവൻ കൃതകൃത്യനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാ പശ്യതി അന്യം ഈശം അസ്യ മഹിമാനം, യഥാ പശ്യതി അന്യം ഈശം, താൻ അന്യനായി കാണുന്ന പരമാത്മാവിനെ, അല്ലെങ്കിൽ തനിക്ക് അന്യമായിരിക്കുന്ന തത്വത്തെ ഒരുവന് അന്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലാതിരിക്കുക, അതിനാണ് അന്യം എന്ന് പറയുന്നത്. ഞാനെന്നും എന്റേതെന്നറിയുന്നതൊക്കെ തന്റെ സ്വന്തം, ശരീരം എന്റേതാണ്, ധനം എന്റേതാണ്, ബന്ധുക്കൾ എന്റേതാണ്, അതെല്ലാം എന്റേതെന്നറിയുന്നു. ഇവിടെ എന്റേതെന്നറിയുന്നു അതൊക്കെ അസ്വം. ബാക്കിയുള്ളതെല്ലാം അന്യം. ഇവിടെ എന്ത് ചെയ്യുന്നു? അന്യമായിരിക്കുന്നതാര? ഈശ്വരൻ. സാധാരണഗതിയിൽ ഈശ്വരൻ അന്യനായിരിക്കുന്നു, ബാക്കിയെല്ലാം സ്വന്തമായിരിക്കുന്നു. അന്യം ഈശം യഥാ പശ്യത്തി, എപ്പോഴാണോ ഒരുവൻ അതുവരെ തനിക്ക് അന്യമായിരുന്ന ഈശ്വരനെ കാണുന്നത്. എങ്ങനെ കാണും? അതിനുള്ള ഉപായത്തെയാണ് പറഞ്ഞു. ജുഷ്ടം സേവിതം, നാനാ ഉപായങ്ങളിലൂടെ പലരും പലതരത്തിൽ പ്രവർത്തിക്കുന്നു. ഭാഷകാരൻ പറയുന്നു, കർമ്മികൾ അവരുടെ കർമ്മത്തിലൂടെ, കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. യോഗികൾ യോഗാനുഷ്ഠാനത്തിലൂടെ പ്രവർത്തിക്കുന്നു. നാനാ ഉപായങ്ങളിലൂടെ അവർ പ്രവർത്തിക്കുന്നു. എന്തിനാണ്? താൻ അന്യമായി കരുതുന്ന ഈശ്വരനെ അറിയുന്നതിന് വേണ്ടി. എപ്പോഴാണോ ഈശ്വരനെ അറിയുന്നത്? എങ്ങനെ? അസ്യ മഹിമാനമിതി, ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷകാരൻ പറയുന്നത് അസ്യ ഈശ്വരസ്യ മഹിമാനം വിഭൂതി, ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ വിഭൂതിയാണ് എന്നിങ്ങനെ അറിയുന്നത്. കാണുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരന്റെ വിഭൂതിയായി അറിയുന്നു. എന്താ അങ്ങനെ പറയുന്നത്? കാരണം എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും, കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, യോഗങ്ങൾ അനുഷ്ഠിച്ചാലും, ശ്രവണം മനനം ഇതെല്ലാം അനുഷ്ഠിച്ചാലും അത് ചെയ്യുന്നത് ഈ ലോകത്തിലിരുന്നു കൊണ്ടാണ്. ലോകത്തിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ്, പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈശ്വരനെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെയും അറിയണം. കാരണം പ്രപഞ്ചത്തെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ എങ്ങനെ അറിയണം? ഈശ്വരൻ നിന്ന് വേറിട്ട് ഒരു പ്രപഞ്ചമായിട്ട് അറിയാൻ കഴിയില്ല. ഈശ്വരന്റെ തന്നെ വിഭൂതിയായിട്ട് പ്രപഞ്ചത്തെ അറിയുന്നു എന്നാണ്. അതിനെ ഇവിടെ പറയുന്നത് ഭാഷ്യക്കാരന്റെ ഭാഷ പറഞ്ഞ സർവാത്മഭാവം. വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താണോ, വിശേഷമായി നാനാരൂപത്തിൽ ഭവിച്ചത്, ഭവിച്ചിരിക്കുന്നത്, നാനാരൂപത്തിലുള്ള ഭവനം, ഒന്ന് പലതായി തീർന്നിരിക്കുന്നത്, ഒന്ന് പലതായി തീർന്നതിനാണ് വിഭൂതി എന്ന് പറയുന്നത്. ഏകനായിരിക്കുന്ന ഈശ്വരൻ തന്നെ നാനാരൂപത്തിലിരിക്കുന്നതാണ് പ്രപഞ്ചമെന്ന് പറയുന്നു. അപ്പൊ ഈശ്വരന്റെ തന്നെ ഭാവമായി പ്രപഞ്ചത്തെ അറിയുന്നു. അതും അവിടെ പറയും എങ്ങനെ, ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ വിട്ടിട്ടല്ല, തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ നാനാഭാവങ്ങളായി പ്രപഞ്ചത്തെ അറിയുമ്പോൾ ആണ് അദ്വൈത ബുദ്ധി എന്ന് പറയുന്നത്, അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അറിയുന്നു, ഈശ്വരനെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു, ഏകമായി അറിയുന്നു. ഏതൊരു ജഗത് അനുഭവമാണോ തനിക്ക് സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണമായിരുന്നത്, കാമക്രോധത്തിനും രാഗദ്വേഷത്തിനും എല്ലാം കാരണമായിരുന്നു, ഈ പ്രപഞ്ചാനുഭവമാണ്. പ്രപഞ്ചാനുഭവം ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം ഉണ്ട്. ഈ ദോഷങ്ങളെല്ലാം ഉള്ളത് ജാഗ്രത സ്വപ്നത്തിലാണ്. സുഷുപ്തിയിൽ പ്രപഞ്ചാനുഭവമില്ല, അവിടെ തന്നെ ഒരു ദോഷമില്ല. ജാഗ്രതയിൽ പ്രപഞ്ചാനുഭവം ഉള്ളപ്പോൾ ഈ ദോഷങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഈ പ്രപഞ്ചാനുഭവത്തെ ജാഗ്രതയിൽ മാറ്റാൻ പറ്റുമോ? അതും കഴിയില്ല. എന്തൊക്കെ സാധനങ്ങൾ ചെയ്താലും, എന്തൊക്കെ ഉപായങ്ങൾ ചെയ്തു കഴിഞ്ഞാലും, എന്തെങ്കിലും ഒരു സാധന അയാൾ ചെയ്യുന്നുണ്ടോ, ഒരു ഉപായം അനുഷ്ഠിക്കുന്നുണ്ടോ, ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ പ്രപഞ്ചാനുഭവമുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ടോ, അവിടെ രാഗദ്വേഷങ്ങളെല്ലാം വരും. കാരണം പ്രപഞ്ച അനുഭവം എന്ന് പറയുമ്പോൾ ഭേദജ്ഞാനമാണ്, ഞാൻ വേറെ നീ വേറെ എന്നുള്ള ബോധവോട് വരും. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വരും, രാഗദ്വേഷങ്ങൾ വരും. അപ്പൊ സാധാരണഗതിയിൽ പ്രപഞ്ചാനുഭവം രാഗദ്വേഷത്തിന് കാരണമാണ്. അതുകൊണ്ടിവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, എങ്ങനെയാണോ ഈ തത്വത്തെ, ഏതാണ് തത്വം, സമാനേ വിക്ഷേ പുരുഷോ നിമഗ്നഃ അനീശയാ ശോചതി മുഹ്യമാനഃ. അപ്പൊ ഇതിനെ ഈശ്വരനെ അറിയുന്നവൻ പുരുഷൻ, ഈ ജീവൻ അറിയേണ്ടതായ ഈശ്വരൻ, രണ്ടിനെ ഇവിടെ പറയുകയാണ്. ഈശ്വരനെ അറിയേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞെന്താണ്, അസ്യ മഹിമാനം, ഈശ്വരന്റെ മഹിമയായി ഇതിനെ എല്ലാം അറിയുക. അറിയുന്നവന്റെ സ്ഥിതി എന്താണ് പറയുന്നു, മുഹ്യമാനഹ അനീശയ മുഹ്യതി ശോചതി മുഹ്യമാന. അനീശ സാമർഥ്യമില്ലാതിരിക്കുക. അതിന് പറയുന്നു ദീനഭാവം പറയുന്നു. അത് ജീവന്റെ ഒരു വിശേഷതയാണ്. കേവലം ഈ ശരീര അഭിമാനമോ ധനത്തിന്റെ അഭിമാനമോ മറ്റെന്തെങ്കിലും എല്ലാ അഭിമാനം കൊണ്ട് അവൻ സ്വയം ധീരനാണെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ, താൻ ശക്തനാണ് സമർത്ഥനാണ് എന്നെല്ലാം കരുതുന്നുണ്ടെങ്കിലും അവൻ ധീരനല്ല ശക്തനല്ല സമർത്ഥനല്ല. ഇതിലുള്ള ബലം കൊണ്ടാണ്. എന്തുകൊണ്ട്? അതിൽ എന്തെങ്കിലും ഒരു ന്യൂനത വന്നു കഴിഞ്ഞാൽ അവൻ ദീനനാവും. ധനത്തിൽ ന്യൂനത വന്നാൽ, കയ്യിൽ കാശില്ലെങ്കിൽ അവൻ ദീനനായി. ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ അവൻ ദീനനായി. എന്നാൽ അവന്റെ സങ്കല്പങ്ങൾ, അവന്റെ യശസ്സിന് എന്തെങ്കിലും കോട്ടം തെറ്റിയാൽ അവൻ ദീനനായി, അസമർത്ഥനായി. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാം, ഇതാണ് അവനവനിരിക്കുന്ന ശക്തിയും ദുർബലതയും. അതുകൊണ്ട് അവൻ അനീശയ ദീനനായി സാമർഥ്യരഹിതനായി, എന്നുവെച്ചാൽ സാമർഥ്യമുണ്ടെന്ന് കരുതിയിട്ട് സാമർഥ്യമില്ലാത്തവനായി, ദീനനായി മുഹ്യമാനഹ നിരന്തരം മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അവിവേകത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം ദുഃഖത്തിന് അധീനനായിരിക്കുന്നു. ഇത് സർവജീവന്മാരുടെ അനുഭവമാണ്. അതിന് പ്രധാനമായ കാരണം ഈ ദേഹാത്മബുദ്ധിയാണ്. അങ്ങനെ പറയുന്നു, ഈ പുരുഷൻ സമാനേ വൃക്ഷോ നിമഗ്നഃ, അതേ വൃക്ഷത്തിൽ തന്നെ, ഏതൊരു വൃക്ഷത്തിലാണോ അനശ്വനൻ അന്യോ അഭിജാഗശീതി, ഇതൊന്നും അനുഭവിക്കാതെ, ഇപ്പറയുന്ന ദീനതയില്ലാതെ അസാമർഥ്യമില്ലാതെ അതേ പുരുഷൻ തന്നെ, രണ്ടു പുരുഷന്മാരല്ല ഒരേ ഒരു പുരുഷൻ തന്നെ, അഭിജാഗശീതി ശോഭിക്കുന്നു. അവന്റെ പൂർണ്ണ പ്രഭയിൽ അവൻ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അസാമർഥ്യമില്ല, അവിടെ ദീനതയില്ല. അതേ പുരുഷൻ തന്നെ, അതേ വൃക്ഷത്തിൽ തന്നെയാണ് സമാന വിക്ഷു, അതേ പുരുഷൻ തന്നെ നിമഗ്നനായിപ്പോയി, ആ വൃക്ഷത്തിൽ മുഴുകിപ്പോയി എന്നർത്ഥം. നിമഗ്നനാകെന്ന് വെച്ചാൽ മുഴുകുക. ഇതെങ്ങനെ മുഴുകിപ്പോകുന്നു? അഹംബുദ്ധി മമത എന്നാണ് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നത്. അതിന് കാരണം എന്താ? വിദ്യ, ബോധമില്ലായ്മ. എന്ത് ബോധമില്ല? ഈ ജഗത്ത് ആ ഈശ്വരന്റെ വിഭൂതിയാണ് എന്ന് അറിയാതിരിക്കുക. ഈ ശരീരത്തിൽ പുരുഷനായിരിക്കുന്ന താൻ ഈ ജഗത്തിനെ വിഭൂതിയാക്കിയിരിക്കുന്ന, ജഗത് വിഭൂതിയായിരിക്കുന്ന ഈശ്വരന്റെ സ്വരൂപം തന്നെയാണെന്ന് അറിയാതിരിക്കുക. അപ്പോ ദുഃഖത്തിന് വേറെ പരിഹാരമൊന്നുമില്ല. തന്റെ ഈ ദീനത അല്ലെങ്കിൽ അസാമർഥ്യം കളയും. ഈ ദീനതയെ അല്ലെങ്കിൽ തന്റെ അസാമർഥ്യത്തെ ആശ്രയിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സാധനങ്ങളും പിന്നെ ഇതിൽ നിന്ന് മുക്തനാക്കത്തില്ല. ചിലപ്പോൾ ചില പ്രതീക്ഷയൊക്കെ കൊടുക്കും. ചിലപ്പം ദുഃഖത്തെക്കുറിച്ച്, ദുഃഖ നിവൃത്തിയെക്കുറിച്ചും സുഖം സുഖപ്രാപ്തിയെക്കുറിച്ചുള്ള ചില ഭാവനകളൊക്കെ കൊടുക്കും. പക്ഷെ അവനൊരിക്കലും പരമാർത്ഥ ബോധം ഉണ്ടാകത്തില്ല. പരമാർത്ഥ ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവന്റെ മനസ്സിൽ നിന്ന് ആ ദൈന്യതയെ കളയണം, തന്നെക്കുറിച്ചുള്ള അപകർഷതകളെയൊക്കെ കളയണം. ദൈന്യത എന്ന് വെച്ചാൽ അപകർഷത. താൻ പോരാത്തവനാണ്, താൻ ദേഹാഭിമാനം കൊണ്ട് തോന്നുകയാണ്, താൻ ശക്തിയില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, ശേഷിയില്ലാത്തവനാണ്. കാരണം ആ ദോഷങ്ങളെല്ലാം എവിടെ നിന്ന് തന്നിൽ വന്നു? ഈ ശരീരാഭിമാനം കൊണ്ട്. തന്റെ ശരീരത്തിന് ശേഷിയില്ലെങ്കിൽ താൻ ശേഷിയില്ലാത്തവനാണെന്ന് ധരിക്കും. തന്റെ ബുദ്ധിക്ക് സാമർഥ്യമില്ലെങ്കിൽ താൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് ധരിക്കും. മനസ്സിന് യോഗ്യതകളില്ലെങ്കിൽ താൻ യോഗ്യതയില്ലാത്തവനാണെന്ന് ധരിക്കും. ഇതെല്ലാം അഭിമാനം കൊണ്ട് വരുന്നതിന്. ഇതെല്ലാം എന്താണ്? ഈശ്വരന്റെ തന്നെ നാനാഭാവങ്ങളാണ് എന്നറിയുന്നവന് ഇതിലെ അഭിമാനം കൊണ്ട് എങ്ങനെ മോഹം വരും? അതാണ് ഭാഷകാരൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. ആ തത്വത്തെ ഗ്രഹിക്കുക, അല്ലാതെ ഇതിന് വേറെ ഉപായങ്ങളൊന്നുമില്ല. മറ്റുപായങ്ങളെല്ലാം ജീവിതം നീട്ടിക്കൊണ്ടുപോകാനും ഉപകരിക്കും. അതുകൊണ്ട് അതും പറയുന്നുണ്ട്, അനേകം കർമ്മികൾ അനേകം യോഗികൾ പല ഉപായങ്ങൾ ചെയ്യുന്നു. അവിടെ പറയുന്നുണ്ട് എന്താണ്, ശമദമാദി സാധനങ്ങളോടുകൂടി പലരും ചെയ്യുന്നു. അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അഭിഗ്രഹം ത്യാഗം ഇതെല്ലാം അനുഷ്ഠിക്കുന്നു. എല്ലാ ഉപായങ്ങളും അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ്. ഈ അനുഷ്ഠാനങ്ങൾ വ്യർത്ഥമായി പോകും ഈ ബോധമില്ലെങ്കിൽ. ഈ അനുഷ്ഠാനങ്ങളെല്ലാം സാർത്ഥകമാണ് ഈ ബോധമുള്ളവന്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, അതെവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അത് എങ്ങനെയുള്ള ബോധത്തിൽ എത്തിക്കണം, ഇത് മഹിമയാണ്, ഈശ്വരന്റെ മഹിമയാണ് എന്നുള്ള ബോധത്തിൽ. ആ ഈശ്വരന്റെ മഹിമയാണ് എന്നുള്ള ബോധം കൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. തന്റെ സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ മഹിമയാണ്, ഈശ്വരന്റെ ഭാവങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് കൊണ്ട് വീണ്ടും മനസ്സിൽ ദൈന്യതയും ദീനഭാവവും പിന്നും കരച്ചിലും പിഴിച്ചിലും ഒന്നുമല്ല. ആ ഭേദബുദ്ധി ഇല്ലാതാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോധ വിശുദ്ധി അതേ ഭാഷകാരൻ മുഖ്യമായി അംഗീകരിക്കുന്നുണ്ടോ? ബാക്കിയുള്ളതെല്ലാം നല്ലത് തന്നെ, യോഗവും ത്യാഗവും നല്ലത് തന്നെന്ന് പറയും. അതല്ല ഇതിന് ഉപകരിക്കും, ഉപകരിച്ചില്ലെന്നും വരാം. പക്ഷെ ബോധം ഒരിക്കലും ഉപകരിക്കാതെ വരുന്നില്ല. എന്തുകൊണ്ട്? ആ സർവാത്മഭാവം, ഏകത്വ ബുദ്ധി അല്ലെങ്കിൽ അഭേദജ്ഞാനം, എന്തു പറഞ്ഞാലും ഭാഷയിലുള്ള വ്യത്യാസമേ ഉണ്ട്. അദ്വൈത ബോധം, ആത്മസാക്ഷാത്കാരം, അത് ഏത് രൂപത്തിലുള്ളതെന്നാണ് മുഖ്യം. ആ ആത്മസാക്ഷാത്കാരത്തിൽ മുഖ്യം എന്ന് പറയുന്നത് ഇതാണ്, ഈ തന്റെ സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ നാനാഭാവങ്ങളാണ് ഈ ജഗത്ത് എന്നുള്ള ബോധം. അവിടെ മാത്രമേ അവന് കൃതകൃത്യത പറ്റൂ. അവൻ ബാഹ്യമായി എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടല്ല, ഉണ്ണുന്നോ ഉറങ്ങുന്നോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടല്ല. കൃതകൃത്യതയെ നിശ്ചയിക്കുന്നുണ്ട്, അവന്റെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു ബോധമുള്ളവനാണെങ്കിലോ ആ ബോധം കൊണ്ട് അവൻ വീതശോകനായിരിക്കുന്നു, സുഖദുഃഖങ്ങളെ അതിക്രമിച്ചവനായിരിക്കുന്നു. ബോധം കൊണ്ടെങ്ങനെ സുഖദുഃഖങ്ങളെ അതിക്രമിക്കുന്നു, വിദശോകനാകുന്നു? കാരണം ഇവിടെ പറഞ്ഞത് ആ പശ്യ, എപ്പോഴാണ് അവൻ കാണുന്നത് എന്ന് വെച്ചാൽ എപ്പോഴാണ് അവൻ അറിയുന്നത് ഏകാത്മഭാവത്തെ. ബോധവിദിനങ്ങളെ സഹായിക്കും, ബോധം സഹായിക്കുന്നത് തന്നെ സ്വയം ശോകരഹിതനായി അറിയുന്നതുകൊണ്ട്, തന്നിൽ ശോക ഹർഷശോകങ്ങളില്ല എന്ന് ബോധിക്കുന്നതുകൊണ്ട്, തന്നെ സ്വയം സർവകർമ്മ വിനിർമുക്തനായി അറിയുന്നതുകൊണ്ട്, തന്നിൽ കൃത്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല എന്ന് ബോധിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണോ തന്നെ ഇതുവരെ ബന്ധിച്ചിരുന്നത്, തന്നെ ഇതുവരെ സുഖിയും ദുഃഖിയുമാക്കിയിരുന്നത്, അതൊന്നും തന്നെ പരമാർത്ഥത്തിൽ തന്നെ ബന്ധിച്ചിട്ടില്ല എന്നറിയുന്നുണ്ട്. ഇതൊന്നും തന്നെ പരമാർത്ഥത്തിൽ തന്നെ സുഖിയോ ദുഃഖിയോ ആക്കിയിട്ടില്ല എന്നുള്ള ബോധമുണ്ട്. തന്റെ സ്വരൂപത്തെ, പരമാർത്ഥ സ്വരൂപത്തെ ബാധിക്കുന്നതിനൊന്നും ശേഷിയില്ല എന്നറിയുന്നുണ്ട്. അങ്ങനെ തന്റെ കർത്തവ്യങ്ങളിൽ നിന്നുള്ള മുക്തിയെ ബോധിക്കുന്നവൻ, അവൻ മുക്തനായിത്തീരുന്നു. അതാണ് മുക്തി. ആ മുക്തി അവന്റെ സ്വരൂപം തന്നെ. അപ്പോൾ അങ്ങനെ ബോധം കൊണ്ടുള്ള മുക്തി, ബോധം കൊണ്ടുള്ള കൃതകൃത്യത, അതാണ് ഈ അധികരണത്തിൽ ഭാഷകാരർ സമർത്ഥിക്കുന്നത്. അതാണ് അധികരണത്തിന്റെ താല്പര്യം. അങ്ങനെ ഒരു ബോധത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വിപരീതമായ കാര്യങ്ങളെല്ലാം വിചാരം ചെയ്ത് തള്ളിക്കളഞ്ഞത്. അതിനൊരു സംശയം വരാൻ പാടില്ല. അങ്ങനെ ഒരു ബോധത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ടോ? ഒരാളെ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ അറിവിന് ശേഷിയുണ്ടോ? എന്തുകൊണ്ടില്ല? അതാണ് ദീർഘമായി ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ താല്പര്യത്തിലെത്തിച്ചു. അതെങ്ങനെ? ശ്രുതി ആശ്രയിച്ചുകൊണ്ട്. ശ്രുതി ആശ്രയിക്കുന്നിടത്ത് നാനാശ്രുതികളുണ്ട്. ഒന്നിന് ചിലപ്പം മറ്റൊന്ന് വേറെ എന്ന് തോന്നും. അതിന്റെ പരിഹാരം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് അപരാഹ. അതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിരുന്നവർ പറയുന്ന കാര്യങ്ങളാണ്. ദ്വാസുപർണ ഇതി നയം അസ്യാധികരണ സിദ്ധാന്തം ഭരിതേ. ദ്വാസുപർണ എന്ന് പറയുന്ന ഈ മന്ത്രത്തിൽ പറയുന്നത് താങ്കൾ പറഞ്ഞ സിദ്ധാന്തമോ അതിന്റെ പൂർവപക്ഷമോ ഒന്നുമല്ല, വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്നതിലൂടെ ഒരു പ്രധാന തത്വത്തെ ഭാഷകാരം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ഇവിടെ ഇതൊന്നുമല്ല പറയുന്നത്. എന്തുകൊണ്ട്? പൈങ്കി രഹസ്യ ബ്രാഹ്മണേന അന്യതാ വ്യാഖ്യാതത്വം. സമവേദ അന്തർഗതമായ ഒരു ഭാഗമാണ് പൈങ്കി രഹസ്യ ബ്രാഹ്മണം എന്ന് പറയുന്നത്. ബ്രാഹ്മണ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളാണ്. പല മന്ത്രത്തിന്റെ വിശദീകരണമാണ് അവിടെ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെ? തയോരന്യ പിപ്പലം സാധു അത്തി ഇതി. അതിൽ രണ്ട് പക്ഷികളിലൊന്ന് പിപ്പലം, ഫലത്തെ അനുഭവിക്കുന്നു, ഭക്ഷിക്കുന്നു. ഇതി സത്വം, അത് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ബുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അനശ്നൻ അന്യോ അഭിശാഖശീതി, അനശ്നൻ അന്യോ അഭിപശ്യതി ഞാത്തോ ഏതോ. ബുദ്ധി ഭക്ഷിക്കുന്നു, ഭോക്താവായിരിക്കുന്ന ബുദ്ധിയാണ്. മറ്റൊരുവൻ മാറിയിരുന്നു, ഈ ഭോക്താവായിരിക്കുന്ന ബുദ്ധിയുടെ ഭക്ഷണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് മറ്റൊരാൾ അയാൾ ഭക്ഷണം കഴിക്കുന്നു നോക്കുന്നു പോലെ പുരുഷൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, ബുദ്ധി ഭക്ഷിക്കുന്നു. ഇതി ഞഹ, കാണുന്നവനാണ് ജീവൻ. തൗ ഏതോ സത്വക്ഷേത്രജ്ഞോ. അപ്പൊ ഇവിടെ പറയുന്നത് ബുദ്ധിയെക്കുറിച്ചും ജീവനെക്കുറിച്ചുമാണ്. സത്വശബ്ദോ ജീവ ക്ഷേത്രം ശബ്ദ പരമാത്മേരി യതിച്ചത് തന്ന. പക്ഷെ ഇവിടെ ഇപ്പൊ എങ്ങനെ വ്യാഖ്യാനിച്ചു മുമ്പ് ഭാഷകാരൻ സത്വം എന്ന് പറഞ്ഞാൽ ജീവനാണ്, ക്ഷേത്രം ഞാൻ പരമാത്മാവാണ്. അത് ശരിയല്ല. ക്ഷേത്രം ഞാൻ എന്ന് പറയുന്നതിന് ജീവൻ എന്നർത്ഥമുണ്ട്, പരമാത്മാവെന്ന അർത്ഥമുണ്ട്. സിദ്ധാന്തത്തിൽ അതിനെ പരമാത്മാവെന്നെടുക്കും. ജീവനെന്ന് പറയുന്നിടത്തും അതിന്റെ പരമമായ താല്പര്യം പരമാത്മാവ് എന്നാണ്. അതൊക്കെ വിശദീകരിക്കുന്നു. പക്ഷെ ആ വ്യാഖ്യാനമൊന്നും ശരിയല്ല. തന്ന, യതിച്ചതേ തന്ന. സത്വക്ഷേത്രജ്ഞ ശബ്ദയോ രന്ധകർണ ശാരീരപരതയ പ്രസിദ്ധം. സത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സത്വ സഞ്ജായതേ ജ്ഞാനം. സാംഖ്യശാസ്ത്രത്തിനും മറ്റും സത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്ഷേത്രജ്ഞനെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനാണ് ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ. സത്വക്ഷേത്രജ്ഞ ശബ്ദോ ഈ ഒരു അന്ധകരണ ശാരീര ജീവൻ. ഇത് പ്രസിദ്ധമാണ്, ലോകത്തിലും പ്രസിദ്ധമാണ്. തത്രേവിത വ്യാഖ്യാതത്വം, അവിടെ തന്നെ വ്യാഖ്യാനിച്ചു. എന്താണ്? തദ്വേദ സത്വം യേന സ്വപ്നം പശ്യതി. അവിടെ തന്നെ പറയുകയാണ് ഈ ബുദ്ധി അതിനെ കൊണ്ടാണ് സ്വപ്നം കാണുന്നത്. ഏന സ്വപ്നം, ബുദ്ധിയില്ലെങ്കിൽ എങ്ങനെ സ്വപ്നം കാണാൻ കഴിയും? അഥയോയം ശാരീരം ഉപദിഷ്ഠ, ഈ ശാരീരൻ അവന് ഉപദിഷ്ഠാവായിരിക്കുന്നു. ഉപദിഷ്ഠാജ മന്ദാജ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ സക്ഷേത്രജ്ഞ. തൗ ഏതൗ സത്വക്ഷേത്രജ്ഞവും. അതുകൊണ്ട് ഇവിടെ രണ്ട് പക്ഷികളെ കുറിച്ച് പറഞ്ഞ, ഒന്ന് ഭക്ഷിക്കുന്ന പക്ഷി, ഒന്ന് ഭക്ഷിക്കാത്ത പക്ഷി എന്ന് പറഞ്ഞു. ഭക്ഷിക്കുന്ന പക്ഷി, ഭക്ഷിക്കുന്ന പക്ഷി ബുദ്ധി, ഒന്നും കഴിക്കാതിരിക്കുന്നത് ജീവൻ. ഇത് ശ്രുതി വ്യാഖ്യാനിച്ചതാണ്, ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിച്ചതാണ്. മന്ത്രബ്രാഹ്മണയോർ വേദ, മന്ത്രവും ബ്രാഹ്മണവും ചേർത്തിട്ടാണ് വേദം. ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. നാപ്യസ്യ അധികരണസ്യ പൂർവക്ഷം പോജത്. ഇത് പൂർവക്ഷമല്ല. നഹ്യത്ര ശാരീര ക്ഷേത്രജ്ഞ കർത്തൃത്വ ഭോക്തൃത്വാദിന സംസാര ധർമ്മേണ ഉപോതോ വിരുദ്ധ്യത. പറയുന്നു, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ക്ഷേത്രജ്ഞൻ, ശാരീരൻ, ജീവൻ എന്നെല്ലാം അദ്വൈതം പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പറയുന്നിടത്തൊന്നും എന്റെ താല്പര്യം ജീവനിലോ ക്ഷേത്രജ്ഞനിലോ കർത്താവിലോ ഒന്നുമല്ല. അങ്ങനെ പറയുന്നിടത്ത് പോലും ശാരീര ക്ഷേത്രജ്ഞ കർത്തൃത്വ ഭോക്തൃത്വ അതിനാ സംസാര ധർമ്മേണ ഉപയോഗത്തോ വിവക്ഷിക്ക, അതല്ല വിവക്ഷ. കഥം തർഹി, പിന്നെന്താണ്? സർവസംസാര ധർമാതീതോ ബ്രഹ്മസ്വഭാവ ചൈതന്യ മാത്രസ്വരൂപ അനശ്വരൻ അന്യോ അഭിജാഗശീതി ആനശ്വരൻ അന്യോ അഭിപശ്യതിജ്ഞ ഇതി വചന. ശരിക്കും എന്താ എന്റെ അർത്ഥം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതിന്റെ? സർവസംസാരധർമാതീതനായിരിക്കുന്നവനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ജീവൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചാലും എന്താണ് തത്വം എന്ന് ബോധിക്കേണ്ടവൻ ജീവൻ എന്നുള്ള ശബ്ദം കൊണ്ടും ഗ്രഹിക്കുന്നത് സർവസംസാര ധർമ്മ അതീതമായ ബ്രഹ്മ തത്വത്തെയാണ്. ഇവിടെ അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ശ്രുതിയിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. ജീവനെ കുറിച്ച് പറയും, മനസ്സിനെ കുറിച്ച് പറയും, ബുദ്ധിയെ കുറിച്ച് പറയും, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നെല്ലാം പറയും. പഞ്ചകോശങ്ങളെ കുറിച്ച് പറയും. ജീവൻ ഇന്നതാണ്, ഇന്ന ഇന്ന ഉപാധികളോടുകൂടിയതാണ് ജീവൻ, ഇന്ന ഇന്ന ഉപാധികളോടുകൂടിയതാണ് ഈശ്വരൻ. ഇങ്ങനെ നാനാതരത്തിൽ ഇതിനെ വർണ്ണിച്ചു പറയും. വർണ്ണിച്ചു പറയുമ്പോൾ ഒരു സ്ഥലത്തും ഇതൊന്നിനെയും തത്വമായി ഗ്രഹിക്കരുത്. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈത ബോധത്തിന് ഉപകരിക്കത്തില്ല, മറിച്ച് ഭേദബോധത്തിനെ സഹായിക്കും. അതുകൊണ്ട് അതല്ല അവിടെയെല്ലാം, എവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ കുറിച്ച് പറയുന്നുണ്ടോ അതിന്റെ വിഷയങ്ങളെ വിഭജനം ചെയ്ത് ഭേദബുദ്ധിയോടുകൂടി ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള നമുക്ക് അറിവ് വേണ്ടിയല്ല പറയുന്നു. അതിലൊന്നും താല്പര്യമില്ല, അതൊക്കെ ഒരു വിഷയ വിഭജനം. എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൂന്നുണ്ടെന്ന് പറയുന്നു, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കർണശരീരം. കോശങ്ങൾ അഞ്ചുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ഈ ഓരോ ശരീരത്തെയും മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി പറയുന്നതല്ല. അഞ്ച് കോശങ്ങളെ കുറിച്ച് പറയുമ്പം ഓരോ കോശത്തെയും കുറിച്ച് ഗവേഷണം നടത്തി സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല. അദ്വൈതത്തിൽ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ ആകാശം, ആകാശാത് വായു, വയൂരഗ്നി, അഗ്നിരാപഹ, ആപഹ, പൃഥ്വി, ഇങ്ങനെ പറയും. ഇതൊന്നും നമുക്ക് ഗവേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ആകാശത്തിൽ നിന്ന് ജലമുണ്ടായത്, ജല വായു ഉണ്ടായത്, വായുവിൽ നിന്ന് എങ്ങനെ അഗ്നി, ജലം, ഇതെല്ലാം എങ്ങനെ എങ്ങനെ സംഭവിച്ചു, ഇതിന്റെ പിന്നിൽ എന്താ ശാസ്ത്രം, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഈ പറയുന്നതിന്റെ എല്ലാം താല്പര്യം എന്താണ്? ഈ ബോധിപ്പിക്കുന്ന ഇതാണ് ഭേദബുദ്ധി. ഈ ഭേദബുദ്ധിക്ക് കാരണമായിരിക്കുന്നത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് അല്ലെങ്കിൽ അവിദ്യയാണ്. അപ്പോൾ ഈ പറയുന്നതിലൂടെ എന്താണ് ഇവിടെ തത്വമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നത്, അതിനെ ഗ്രഹിക്കുക. ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഈ ഭേദബുദ്ധിയെ നിരാകരിക്കുക, അതേ ഉള്ളൂ. അതിനുവേണ്ടി ഇതെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നു. കാരണം ശരീരം എന്ന് പറയുന്നത് കേവലം തൻ്റെ അഭിമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. എപ്പോഴാണോ തനിക്കിതിലുള്ള അഭിമാനം നഷ്ടപ്പെടുന്നത്, അപ്പൊ തന്നെ സംബന്ധിച്ച് പിന്നെ ശരീരമില്ല. അപ്പൊ തന്റെ അഭിമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരം അത് തന്നെ സ്വയം പരമാർത്ഥത്തിൽ ഇല്ലാതിരിക്കുക. പിന്നെ മൂന്ന് ശരീരത്തെ കുറിച്ച് എങ്ങനെ ഒരാൾ പഠിക്കുന്നത്? ഒരു ശരീരം തന്നെ പരമാർത്ഥമല്ല. പിന്നെ മൂന്ന് ശരീരത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാൻ? പക്ഷെ മൂന്ന് ശരീരം തന്റെ അനുഭവത്തിൽ വരുന്നു ചിന്തിക്കുന്നവന്. അഞ്ച് കോശങ്ങൾ എനിക്ക് അനുഭവത്തിൽ വരുന്നു. 14 ലോകങ്ങൾ അവളെ കുറിച്ച് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഇതിന്റെ തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇത് തത്വമാണോ, ഇതിലെ പരമാർത്ഥമല്ലാതെ എന്തെങ്കിലും തത്വം ഇതിനകത്തുണ്ടോ, അതറിയാൻ വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഇത് ഈ ഭേദബുദ്ധി നിലനിൽക്കുന്നത്? അവിദ്യ കൊണ്ടാണ്. അതുകൊണ്ട് പറയുന്നു, നഹ്യത്ര ശാരീര ക്ഷേത്രജ്ഞ കർത്തൃത്വ ഭോക്തൃത്വ അതിനാ സംസാരധർമ്മേണ ഉപേതോ വിവക്ഷത. സംസാരധർമ്മയുക്തനായ ഒരു ജീവനെ ബോധിപ്പിക്കുക ശ്രുതിയുടെ താല്പര്യമില്ല. അല്ലെങ്കിൽ ഈ ജീവനിൽ അനുഭവപ്പെടുന്ന ഈ സംസാരധർമ്മങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ഇതിൻ്റെ സൂക്ഷ്മമായ ഭാഗങ്ങൾ ബോധിപ്പിക്കുകയോ ശ്രുതിയുടെ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂതകാര്യങ്ങളായി അനുഭവപ്പെടുന്നതാണ് ഭൗതികം. ഈ ഭൗതികത്തിൻ്റെ സത്യ അനന്തങ്ങളെ കുറിച്ച് ബോധിപ്പിക്കുകയല്ല. ഭൗതിക ശാസ്ത്രത്തെ പഠിപ്പിക്കുകയല്ല ശ്രുതി എന്നർത്ഥം. പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ഇതിൽ പരമാർത്ഥത്തെ അറിയുക. കഥം തറി, പിന്നെന്താണ്? സർവസംസാര ധർമാതീതോ ബ്രഹ്മസ്വഭാവ ചൈതന്യം മാത്ര സ്വരൂപ അനശ്വനൻ അന്യോ അഭിജാഗശീതീതി അനശ്വനൻ അന്യോ അഭിപശ്യതി അഭിജാഗശീതീതി അനശ്വനൻ കഥം തറി സർവസംസാര ധർമാതീതോ പറയുന്നു. സർവ സംസാരധർമാതീതനായിരിക്കുന്ന സർവ സംസാരധർമ്മങ്ങളെ ബോധിപ്പിക്കുകയല്ല. അതിന് വേദത്തിന്റെ ആവശ്യമില്ല. ഒരു ശരീരമോ രണ്ട് ശരീരമോ മൂന്ന് ശരീരമോ ഒക്കെ ബോധിക്കാൻ വേദത്തിന്റെ ആവശ്യമില്ല. അതെല്ലാം ബോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മയെ ബോധിക്കുന്നുണ്ട്, തന്റെ അന്ധകരണത്തെ ബോധിക്കുന്നുണ്ട്, ഈ സ്ഥൂലമായ ശരീരത്തെ ബോധിക്കുന്നുണ്ട്. ഒന്നും വേദം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെയോ ഈ ധർമാതീതമായിരിക്കുന്ന ബ്രഹ്മസ്വഭാവ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം മാത്ര സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഒന്നിനെയും ബോധിപ്പിക്കാൻ, അതിനെ പഠിപ്പിക്കാൻ, ഭൗതിക ശാസ്ത്രങ്ങളെ പഠിപ്പിക്കാൻ ശ്രുതിക്ക് താല്പര്യമുണ്ട്. അതെല്ലാം എന്താണ്? മനുഷ്യ ബുദ്ധി പ്രഭവമാണ്. മനുഷ്യന്റെ ബഹിർമുഖമായിരിക്കുന്ന ബുദ്ധിയുടെ സൃഷ്ടിയാണതെല്ലാം, ഭൗതികമായ ശാസ്ത്രങ്ങളും മറ്റും. ഇതങ്ങനെയല്ല. മനുഷ്യന്റെ അന്തർദൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റങ്ങനെയല്ല, ബഹിർമുഖതയാണ്. ശാസ്ത്രം ഭൗതികം എന്നെല്ലാം പറയുന്ന ബഹിർമുഖത, ആധ്യാത്മികം എന്ന് പറയുന്ന അന്തർദൃഷ്ടി, അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മസ്വഭാവ ചൈതന്യം മാത്ര സ്വരൂപ, അതിനെങ്ങനെ പറഞ്ഞു? അനശ്വനൻ അന്യോ അഭിജാഗശീതി, അനശ്വനൻ അന്യോ അഭിപശ്യതി. ഇവിടെ എന്താണ്? കേവല ചൈതന്യ സ്വരൂപമായിരിക്കുന്ന അവൻ, അവൻ ഇതെല്ലാം കാണുന്നു, ഇതിലെ പരമാർത്ഥത്തെ കാണുന്നു, അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ ഇതിനെയെല്ലാം കാണുന്നു. പരമാർത്ഥത്തിൽ ഇതിനെ കാണുന്നവന് പരമാർത്ഥമല്ലാതെ വേറിട്ട് ഇതൊരു പരമാർത്ഥമല്ല. ഇതിൽ പരമാർത്ഥത്തെ കാണുന്നവനും അങ്ങനെ തന്നെ, അവൻ പരമാർത്ഥത്തെയേ കാണുന്നുള്ളൂ, മറ്റൊന്നിനെയും കാണുന്നില്ല. തത്വമസി ക്ഷേത്രജ്ഞം ജാപി മാം വിദ്യ ഇത്യാദി ശ്രുതി സ്മൃതി. തത്വമസി എന്ന് പറയുന്നിടത്ത് എന്നെ ക്ഷേത്രജ്ഞനായി അറിയുക എന്ന് പറയുന്നിടത്തൊക്കെ ഇത് തന്നെ താല്പര്യം. അവിടെ ഗുരു ശിഷ്യനെ ഉപദേശിക്കുകയാണ്, നീ എന്നെ ക്ഷേത്രജ്ഞനായി അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ വിപരീതാർത്ഥം ധരിക്കരുത്. ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ, ശരീരമാകുന്ന ക്ഷേത്രത്തെ അറിയുന്നവൻ, ഈ ശരീരത്തിൽ ആത്മബുദ്ധിയുള്ളവൻ, ഈ ശരീരത്തിലെ സുഖത്തെയും ദുഃഖത്തെയും എല്ലാം ഗ്രഹിക്കുന്നവൻ, ഈ ശരീരബോധം കൊണ്ട് നിത്യമായി പീഡകളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഇങ്ങനെയുള്ള അർത്ഥമൊന്നും എടുക്കരുത്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാച്യാർത്ഥം ശരിയാണ്, ഈ ശരീരത്തിലിരുന്ന് ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. പക്ഷേ ഉപദേശിച്ച ആ താല്പര്യത്തിലല്ല. ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ ഈ ശരീരത്തിൽ അസംഗനായിരിക്കുന്നവൻ, ശാരീരികമായ ഒരു ധർമ്മങ്ങളിലും അഭിമാനമില്ലാത്തവൻ, അതാണ് താല്പര്യം ഉപദേശിക്കുന്നതിന്റെ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി, അല്ലാതെ ഈശ്വരൻ ജീവരൂപത്തിൽ ഈ ശരീരത്തിലിരുന്ന് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, അങ്ങനെയും ധരിക്കണ്ട. ക്ഷേത്രജ്ഞനായിരിക്കുമ്പോഴും പരമാത്മാവ് പരമാത്മാവ് തന്നെ. അപ്പൊ പരമാത്മബോധം അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് കാരണമായിരിക്കുന്ന അവിദ്യ കൊണ്ടാണ് മറ്റു ബോധങ്ങൾ. അപ്പൊ അതിനെ നിരാകരിക്കുക, തത്വത്തെ ബോധിപ്പിക്കുക. വേറൊന്നുമില്ല ഇവിടെ. അപ്പൊ ശ്രുതിയിൽ വേറെ ഒരു കണക്ക് സയൻസും ഒന്നും പഠിപ്പിക്കുന്നില്ല, പരമാർത്ഥത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ. സയൻസും കണക്കും ഒക്കെയാണ് മഹത്വമുള്ളത് എന്ന് കരുതുന്നവരാണ് ശ്രുതി അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ശ്രുതിക്ക് ഭൗതികമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവരതാണ്. എന്തുകൊണ്ട്? അവർ കരുതുന്നു അതാണ് മഹത്വം. ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം പലരും ഇതെല്ലാം എടുത്തിട്ട് ഇതിനകത്താണ് എല്ലാ സയൻസും കണക്കുമുള്ളതെന്ന് പറയുന്നു. എന്താ സയൻസും കണക്കും ആണോ അത്രയും മഹത്വമുള്ളത്, അതോ ഇതീ പറയുന്ന ആത്മതത്വമാണോ? ഏതാണ് മഹത്വമുള്ളത്? ഇപ്പോൾ സയൻസും കണക്കുമൊക്കെയാണ് മഹത്വമുള്ളതെന്ന് കരുതുകയാണെങ്കിൽ ഇന്നത്തെ സയൻസിനും കണക്കിനും അനുസരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കേണ്ടി വരും. അത് മഹത്വം കാണുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ശ്രുതിയുടെ താല്പര്യമില്ല. കാരണം ശ്രുതി മഹത്വമായി കാണുന്ന എന്തിനെ? പരമാർത്ഥത്തെ, തത്വത്തെ. അതാണ് ഈ സന്ദർഭത്തിൽ ഭാഷ്യകാരൻ പറയുന്നത്. തത്വത്തെ മഹത്വമായി കാണുന്നുണ്ടെങ്കിൽ ശ്രുതി വെളിപ്പെടുത്തുന്ന ആ തത്വത്തെ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുക. ബാക്കിയുള്ളതിനെ ഗ്രഹിക്കുന്നതിനൂടെ വേറെ ഉണ്ടല്ലോ ശാസ്ത്രങ്ങൾ, പണ്ടുകൊണ്ട് ഇന്നുമുണ്ട് നിരവധി ശാസ്ത്രങ്ങളുണ്ട്. അതെല്ലാം മഹത്വമുള്ളതാണ്, അതിലൂടെ അതിനെ ഗ്രഹിക്കുക. എന്തിനാ ശ്രുതിയിൽ വരുന്നത്? അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണ്? ശ്രുതിയുടെ മഹത്വം എന്ന് പറയുന്നത് അത് കണക്ക് പഠിപ്പിക്കുന്നതുകൊണ്ടാണെന്നാണ്. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. ശ്രുതിയുടെ മഹത്വം കണക്ക് പഠിപ്പിക്കുന്ന എന്താ? പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതിവിടെ അസന്നിഗ്ധമായി പറയുന്നു. പക്ഷെ ഇത് തകരാറവിടെ സംഭവിക്കുന്നത്, ഈ ശ്രുതിയെ ആശ്രയിക്കുന്നവൻ അതിനെ സമീപിക്കുന്നവന്റെ ബുദ്ധി തിരിഞ്ഞുപോയി. അവൻ മഹത്വമായി കാണുന്ന മറ്റ് പലതുമാണ്. അപ്പൊ അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ശ്രുതിയെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നു. ശ്രുതി സ്വതപ്രമാണമാണ്. അത് മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല അതിന്റെ പ്രാമാണ്യം നിലനിൽക്കുന്നത്. അത് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ഇതിനൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്നുള്ളതൊക്കെ മഹത്വമാണ്, ഏതിനും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷെ അതിലൂടെ ശ്രുതിക്ക് മഹത്വപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശ്രുതിയിൽ എന്താണോ വെളിപ്പെടുത്തിയിരിക്കുന്നത് പരമാർത്ഥം, അതിനെ ശ്രുതിയിൽ കൂടി വെളിപ്പെടുത്തുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രുതിയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് പാരമാർത്ഥികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ അത്തരം വ്യാഖ്യാനങ്ങളും വിശദീകരണവും എല്ലാം പരമാബദ്ധമാണ്. ആ പറയുന്നവരും എന്താണ്, ഈ പരമാർത്ഥ ബോധം ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെയുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് വേദം. അതിനകത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ അത്തരം പാരമ്പര്യങ്ങളിൽ അഭിമാനിക്കുന്നവർ അതിൻ്റെ ശരിയായ തത്വത്തെ ഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ വേദത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ടല്ലോ. അവിടെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, ഉപാസനകളെക്കുറിച്ച് പറയുന്നു, പരലോകത്തെക്കുറിച്ച് പറയുന്നു, അവിടെ പല വിഷയങ്ങളും അവിടെ പറയുന്നുണ്ട്. പക്ഷേ അത് വേദത്തിൻ്റെ താല്പര്യമൊന്നും എടുത്ത് കാണിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ കാണുമായിരിക്കും, ചിലപ്പോൾ കുട്ടി പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ അതൊക്കെ അതിൻ്റെ പരമമായ താല്പര്യമെന്ന് പറയാൻ പാടില്ല. അതാണ് ഇവിടെ ഈ ഒരു വാചകത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. ഇത്യാദി ശ്രുതി സ്മൃതിഭ്യഃ തത്വമസി ക്ഷേത്രജ്ഞം ചാപി മാം വിദ്യ ഇത്യാദി ശ്രുതി സ്മൃതിഭ്യഃ തവതാ ച വിദ്യ ഉപസംഹാര ദർശനം ഏവ അവകൽപ്പതേ. വിദ്യയുടെ ഉപസംഹാരം, അറിവിന്റെ അവസാനം ശ്രുതി അതാണ് പറയുന്നത്. പരമാർത്ഥത്തെ സംബന്ധിച്ച് എന്നുകൂടെ പറയണം. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അറിവിനവിടെ ഉപസംഹരിക്കുകയാണ്. ഉപസംഹരിക്കുക എന്ന് പറയാം, നമ്മൾ പറയണോ ഉപസംഹാരം, പ്രഭാഷണത്തിൽ പ്രസംഗത്തിൽ ഉപസംഹാരം എന്ന് വെച്ചാൽ പിന്നീട് അവിടെ ഒന്നും പറയാനില്ല, പറയേണ്ട കാര്യങ്ങളെല്ലാം അവിടെ അവസാനിപ്പിച്ചു. അതുപോലെ പരമാർത്ഥജ്ഞാനത്തിന്റെ ഉപസംഹാരമാണ് ശ്രുതി. പിന്നെ അവിടെ വേറൊന്നും പറയാൻ, അതിനപ്പുറമൊന്നും പറയാൻ കാണുന്നില്ല. ഇനി ആ പരമാർത്ഥ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രുതിയിൽ നിന്ന് എന്തെങ്കിലും ചവർ കണ്ടുപിടിക്കും. അല്ല, ഈ പരമാർത്ഥജ്ഞാന പറഞ്ഞ ശ്രുതിയിൽ നിന്നല്ലേ കർമ്മവും അതും ഇതും കണ്ടുപിടിച്ചത്? അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. അതല്ല, വിദ്യയുടെ ഉപസംഹാരമാണ് ഇവിടെ. ഏതൊരു അറിവാണ് ഒരുവനെ കൃതകൃത്യനാക്കി തീർക്കുന്നത്? അതേ ഉള്ളൂ, വേറൊന്നുമില്ല. കൃതകൃത്യനാക്കി പറഞ്ഞല്ലോ, ബാക്കിയുള്ളതെല്ലാം വെറും ദൈന്യമാണ്, അസാമർഥ്യമാണ്. അതുകൊണ്ടൊന്നും ഒരിടത്തും എത്തത്തില്ല. താത്കാലികമായി മനസ്സിന് സമാധാനവും ശാന്തിയുമൊക്കെ തരുന്നത് കൊണ്ട് പരമാർത്ഥ ലക്ഷ്യത്തെ നേടാൻ പറ്റത്തില്ല. എന്തായാലും ശരി, ഏതിൽ നിന്നാണോ നമുക്ക് താത്കാലിക ശാന്തി കിട്ടുന്നത് അത് പരമാർത്ഥ ശാന്തിക്ക് ഉപകരിക്കത്തില്ല. അല്ലേ? ഭക്ഷണം വിശപ്പ് മാറി ശരിയാണ്, താത്കാലിക ശാന്തി ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് എന്നേക്കുമായി വിശപ്പ് മാറും? ഇല്ല. എന്തുകൊണ്ട്? അത് താത്കാലിക ശാന്തിക്ക് ഉപകരിക്കുന്നതാണ്. അപ്പൊ അതിനെ ഇവിടെ ശ്രദ്ധിക്കുന്നേയില്ല. താത്കാലിക ശാന്തിക്കുള്ള ഉപായങ്ങളിൽ പോയാൽ ജീവിതാന്ത്യം വരെ ആ ഉപായങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മരണം വരെ ബോധശൂന്യനായി ജീവിതം എന്തോരും ശാന്തിയും അശാന്തിയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഉപായങ്ങളെല്ലാം അനുകൂലമാവുമ്പോൾ ശാന്തി, അത് പ്രതികൂലമാവുമ്പോൾ അശാന്തി. ഇവിടെ ആർക്കാണ്? സ്ഥായിയായ ശാന്തി അല്ലെങ്കിൽ സുഖമുള്ളത് ആർക്കുമില്ല. ഭൗതികമായി ഇതിനെയൊന്ന് ശ്രദ്ധിക്കാതെ അവഗണിച്ച് ജീവിക്കുന്നവർക്കുമില്ല. ഞങ്ങൾ ഭൗതികം വിട്ടവരാണ് എന്നുള്ള കേവല അഭിമാനത്തോടുകൂടി ആധ്യാത്മികവാദികളായിരിക്കുന്നവർക്കുമില്ല. അവർക്കും ഇത് തന്നെ. എല്ലാവരിലും കാണുന്നത് അസാമർഥ്യവും ദൈന്യഭാവവുമാണ്. അവർക്കൊന്നും എന്താണ് പരമാർത്ഥത്തിലുള്ള ശാന്തി, എന്താണ് പരമാർത്ഥത്തിലുള്ള സുഖം അറിയാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ചുള്ള ബോധമേ ഉണ്ടാകത്തില്ല. ആ താത്കാലികമായ കാര്യങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാവും, ചിലപ്പം വലിയ കോട്ടങ്ങളും സംഭവിക്കും, ജീവിതം പരാജയവും സംഭവിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞും മാറി നിൽക്കാൻ പറ്റത്തില്ല. താഴ്ചയും ഉയർച്ചയൊക്കെ സംഭവിക്കും, അന്ന് മാറി നിൽക്കാൻ കഴിയത്തില്ല. അതിനുള്ള ബോധം ഇല്ല. അതുകൊണ്ട് ഇവിടെ അതിനുപകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല പറയുന്നു. ഇത് വിദ്യ ഉപസംഹാര ദർശനം ഏവാപകൽപ്പതേ, വിദ്യയുടെ ഉപസംഹാരമാണ്. ശ്രുതിയുടെ താല്പര്യം അതാണ്. ബ്രാഹ്മണം വ്യാഖ്യാനിക്കുന്ന അതിനെയാണ് വിദ്യ, അറിവ്. അതാണ് അവസാന വാക്ക്. തൗ ഏതോ സത്വക്ഷേത്രജ്ഞോ ലഹവ ഏവം വിധ കിഞ്ചന രജ അധ്വംസതെ വരുന്ന അവിടെ തന്നെ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തൗ ഏതോ സത്വക്ഷേത്രജ്ഞോ, ഈ സത്വം ക്ഷേത്രജ്ഞം എന്ന് പറയുന്നു. ഏവം വിധ, ഇതിന്റെ തത്വത്തെ അറിയുന്നവൻ എന്നാണ്. ഇവിടെ നാനാ ശബ്ദത്തിൽ നാനാരൂപത്തിൽ പറയും, അതിനംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഏവം വിധ, ഇതിന്റെ തത്വത്തെ അറിയുന്നവന്, ഏവം യഥോക്തം പരമാർത്ഥ രൂപത്തിൽ ഇതിനറിയുന്നവന് രജ അധ്വംസത, അവന് യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ല, അവന് ഒരു മാലിന്യം സ്പർശിക്കുന്നില്ല. അവിദ്യ വിദുഷി കിമപി സ്വകാര്യം അധ്വംസത്തെ ന സമ്പാദയതി, അവനെ സംബന്ധിച്ചിടത്തോളം അവിദ്യ അവനിൽ നിഷ്ഫലമാണ് എന്ന് പറയുന്നു. വിദുഷി ആ വിദ്വാനിൽ കിമപി സ്വകാര്യം അധ്വംസത്തെ സമ്പാദയതി, അതിന്റെ കാര്യങ്ങളൊന്നും തന്നെ അവിദ്യ വിചാരിച്ചിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ സുഖിപ്പിക്കാൻ കഴിയുന്നില്ല, അവനെ ദുഃഖിപ്പിക്കാൻ കഴിയുന്നില്ല, അവനെ ശാന്തനാക്കാൻ കഴിയുന്നില്ല, അവനെ അശാന്തനാക്കാൻ കഴിയുന്നില്ല, അവനെ ധർമ്മിയും അധർമ്മിയും ആക്കാൻ കഴിയുന്നില്ല, അവനെ സത്വം അസത്വം ആക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം അവിദ്യാകാര്യങ്ങളാണ്. അവന്റെ സാമർഥ്യവും അസാമർഥ്യവും ധൈര്യതയും ദീനതയും എല്ലാം പോയി. ആണ് പറയുന്നത് കിമപി സ്വകാര്യം, ഒരു കാര്യവും തന്നെ അധ്വംസത എന്ന സമ്പാദേരി. എന്തുകൊണ്ട്? ജ്ഞാനാഗിന്ന സ്വസ്യ ഏവ ദഗ്ധത്വ, ഈ ഭേദബുദ്ധിക്ക് കാരണമായിരിക്കുന്ന ആ വിദ്യ തന്നെ ജ്ഞാനാഗ്നി ദഹിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ബോധത്തിൽ ഹീരളിന് സ്ഥാനമില്ല. അവിടെ ദഹിക്കാനും ദഹിപ്പിക്കാനൊന്നും വിശേഷിച്ചില്ല. ശിവളിച്ചത്തിലിരലിന് എങ്ങനെയാണോ സ്ഥാനമില്ലാത്തതുപോലെ അവന്റെ അദ്വൈത ബുദ്ധിയിൽ നേരത്തെ പറഞ്ഞല്ലോ, അസ്യമഹിമാനം, തന്റെ സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ വിഭൂതികളാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള ബോധത്തിൽ അതാണ് ഞാനാകുന്നു. അവിടെ ഭേദബുദ്ധി ദഹിച്ചിരിക്കുന്നു, ഭേദബുദ്ധിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് മന്ത്രത്തെ ശ്രുതി തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കഥം പുനരസ്മിൻ പക്ഷേ തയോരന്യ പിപ്പല സ്വബുദ്ധി സത്വമിത്യ അജേതനെ സത്വഭോക്തൃത്വചനമിതി. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാഷകാരൻ അങ്ങനെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൂർവപക്ഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനകത്ത് സിദ്ധാന്തമില്ലെന്നല്ല, പുരുഷം പറയുന്നിടത്ത് തന്നെ ഭാഷകാരൻ അവരെ കൊണ്ട് സിദ്ധാന്തം പറയിപ്പിക്കും, സിദ്ധാന്തത്തെ പുരോഷിയെ കൊണ്ട് അന്വയിപ്പിക്കും. എന്തുകൊണ്ട്? ഏതൊരു മനസ്സാണോ ഈ തത്വത്തെ ചോദ്യം ചെയ്യുന്നത്, ഏതൊരു മനസ്സിലാണോ ഈ തത്വത്തിനെതിരായുള്ള വികല്പങ്ങൾ നിലനിൽക്കുന്നത്, ഒരു തത്വത്തെയാണോ വികല്പങ്ങളും ഭ്രാന്തിയും വിവേകശൂന്യതയും എല്ലാം ബാധിച്ചിരിക്കുന്നത്, അതേ മനസ്സിൽ തന്നെയാണ് തത്വം പ്രകാശിക്കുന്നത്. ഇപ്പൊ പൂർവക്ഷി എന്ന സിദ്ധാന്തി എന്ന് പറയുന്ന രണ്ടു കൂട്ടരിവിടെ ഇല്ല, ഒരു മനസ്സ് തന്നെ. ഒരു തവണ പിരിഞ്ഞു നിന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യും, വേറൊരു തവണ ഇതിനോട് കൂടെ ചേർന്ന് നിന്നിട്ട് സത്യത്തെ ഗ്രഹിക്കും. ഈ പറഞ്ഞതെല്ലാം ഇതിനിടയ്ക്ക് പൂർവക്ഷവും സിദ്ധാന്തവും എല്ലാം കടന്നു വന്നു. പൂർവക്ഷി എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്ന ഈ ഭാഗം സിദ്ധാന്തമല്ല, പൂർവക്ഷമല്ല. പൂർവക്ഷമല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? തത്വം അവര് തന്നെ പറഞ്ഞു. ഇതൊക്കെയാണ് തത്വം. എന്ത്? ശ്രുതി എന്ന് പറയുന്നത് പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുക, അസംഗമായ ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നതെന്ന് പൂർവക്ഷിയെ കൊണ്ട് തന്നെ പറയിച്ചു. പിന്നെന്താ ഇവിടെ പൂർവക്ഷം? എല്ലാവരും ഒരു തത്വത്തെ തന്നെ ആത്യന്തികമായി വരുമ്പോ വെളിപ്പെടുത്തുന്നത്. ചോദ്യം ചോദിക്കുന്നവനും അവസാനം ഉത്തരത്തിൽ, സിദ്ധാന്തത്തിൽ, തത്വത്തിൽ എത്തിയേ മതിയാവും. ആ രീതി അതാണ് ശ്രുതിയുടെ രീതി, അദ്വൈത വിചാരത്തിന്റെ രീതി അതാണ്. അദ്വൈത വിചാരത്തിൽ ഇതെല്ലാം വരുന്നത്, ഇതിൽ എല്ലാം കൂടെ ചേർന്നാലേ വിചാരമാവും. അതിൽ തത്വബോധം വരുന്നുണ്ട്, കർമ്മ ഉപാസനകൾ വരുന്നുണ്ട്, ഓരോന്നിനെയും അതാതിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ശരിയായ തത്വത്തിലേക്ക് ഒരുവനെ എത്തിക്കുക. അതുകൊണ്ട് പൂർവക്ഷി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പരമാർത്ഥം ഇങ്ങനെയാണ്. ശ്രുതി ആത്യന്തികമായി ആ പരമാർത്ഥ തത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നത്. അവിടെ സംഭവിക്കുന്നത് ആ വെളിപാടിൽ അവിദ്യ നശിക്കുന്നതാണ്. തത്വമസി ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി, ഇവിടെയെല്ലാം എന്താണ്? ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവന് പിന്നെ അവിദ്യയ്ക്ക് നിലയില്ല, അവര് സമ്മതിക്കുന്നു. ഉച്ചതേ നെയ്യം ശ്രുതി അചേതനസ്യ സത്വസ്യ ഭോക്തൃത്വം അക്ഷാമീതി പ്രവൃത്ത കിം ദർഹി ചേതനസ്യ കഥം മുന്നരസ്മിൻ പക്ഷേ തയോരന്യ പിപ്പല സദ്വത്തീരി സത്വം ഇത്തി അചേതനെ സത്വേ ഭോക്തൃത്വജാമിതി. ഇത്തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് തത്വത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, രണ്ടു പക്ഷികൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അത് സത്വമാണ്, അതാണ് ഭോക്താവാണെന്നില്ല, എങ്ങനെ പറയാൻ കഴിയും? പൂർവക്ഷീനെ ചോദിക്കുകയാണ്. പൂർവക്ഷീനെ സിദ്ധാന്തവും പറഞ്ഞു, എന്നിട്ട് ചോദിക്കുന്നു. ഉച്ചതെ പറയാം, ന്യായം ശ്രദ്ധ അചേതനസ്യ സത്വസ്യ ഭോക്തൃത്വം ഭക്ഷ്യാമീതി പ്രവൃത്ത. ശ്രുതി ഒരിക്കലും ഈ ജഡമായിരിക്കുന്ന ഈ ബുദ്ധിയുടെ ഭോക്തൃത്വം പോലുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടി വന്നതല്ല, ജഡവിചാരത്തിനുള്ളതല്ല, ജഡചർച്ചയല്ല ശ്രുതി. ജഡചർച്ച ചെയ്യുന്നതാണ് ഭൗതികം, അതിനാണ് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ ശ്രുതിയെ കാണരുത്. ഈ ജഡത്തിന്റെ രഹസ്യങ്ങൾ വേറെന്തുകൊണ്ട് അത് അറിയുന്നതാണ് വേദം എന്നൊന്നും കരുതരുത്. ഒരു കാര്യം ശരിയാണ്, വേദം നാനാവിദ്യകളെ പ്രകാശിപ്പിക്കുന്നുണ്ട്. നാനാവിദ്യകളെ വേദം പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രകാശിപ്പിക്കുന്നിടത്തും വേദത്തിന്റെ താല്പര്യം പരമാർത്ഥമായ ബോധത്തെ ഗ്രഹിക്കുകയാണ്. അല്ലാതെ അത് വെളിപ്പെടുത്തുന്ന നാനാവിദ്യകളെ ഗ്രഹിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മ ഉപാസന എന്നെല്ലാം വിട്ടിട്ട് തത്വജ്ഞാനത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുക ഒരാൾക്ക്, ഇവിടെ പറയുന്ന അവിടെ നിൽക്കരുതെന്നാണ്. പിന്നെ അത് പറയുന്ന ഒന്നും താല്പര്യപൂർവ്വമല്ല. താല്പര്യപൂർവ്വം ബ്രഹ്മസ്വഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത്. അതാണ് ഈശ്വരതി എന്ന് പറയുന്നത്. അചേതനമായിരിക്കുന്ന ഈ സത്വം ബുദ്ധി, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയാനും അത് ഭോക്താവാണെന്ന് പറയാനും അല്ലെങ്കിൽ ഭൗതികമായ നൂലാമാലകളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പരമാർത്ഥത്തെ വിട്ടിട്ട് പഠിക്കാനൊന്നും ഉള്ളതല്ല. കിം ദറിയുമെന്നെന്താണ് ചേതനസ്യ ക്ഷേത്രജ്ഞസ്യ അഭോക്തൃത്വം ബ്രഹ്മസ്വഭാവതാം ഭക്ഷ്യാമി. ഈ ശ്രുതിയുടെ താല്പര്യം എന്താണ്? എന്തിനു വേണ്ടി നിലനിൽക്കുന്നു? ചേതനായിരിക്കുന്ന ഈ ക്ഷേത്രജ്ഞൻ, ഈ ജീവൻ തന്റെ ഉള്ളിലിരിക്കുന്ന തത്വമസി എന്ന് ശബ്ദത്തിലൂടെ ആരെയാണോ സൂചിപ്പിച്ചത്, ആ തത്വത്തിന്റെ അഭോക്തൃത്വം അത് ഭോക്താവല്ല, ബ്രഹ്മസ്വഭാവം അത് ബ്രഹ്മസ്വരൂപം തന്നെ, എന്നുവെച്ചാൽ അത് പരമാർത്ഥം തന്നെ, അതിനെ വെളിപ്പെടുത്താൻ ഭക്ഷ്യാമീതി പ്രവൃത്ത എന്നാണ് ശ്രുതി ആരംഭിച്ചതിന് വേണ്ടിയിട്ടാണ്. തത്വത്തെ വെളിപ്പെടുത്താം, പരമാർത്ഥത്തെ വെളിപ്പെടുത്താം, അല്ലാതെ മറ്റൊന്നിനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. തദർത്ഥം അതിനുവേണ്ടി സുഖാദി വിക്രിയാവതി സത്വ ഭോക്തൃത്വ അധ്യാരോപേ. അതുകൊണ്ട് ഈ തത്വം അന്ധക്കരണം സത്വം അത് സുഖദുഃഖാദി രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ആരോപിച്ചു പറയണം അതാണ് ഭോക്താവ്. അധ്യാരോപം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അധ്യാരോപയതി. അത് അപവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നത് ശരിയാണ്. നീ കർത്താവും ഭോക്താവുമായിരിക്കുന്നു, നീ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. ഇത് അംഗീകരിക്കുന്നത്, അംഗീകരിക്കാതെ സത്യം പറഞ്ഞാൽ അത് ഒരാൾ കേൾക്കാൻ തയ്യാറാകത്തില്ല. ആദ്യം അംഗീകരിക്കുന്നത് ശരിയാണ്, സുഖദുഃഖാദികളെല്ലാം ഉണ്ട്, നീ അത് അനുഭവിക്കുന്നുണ്ട്. ഒരാൾ പറയുന്നത് എന്റെ അനുഭവമാണ്, ഞാൻ സുഖിയും ദുഃഖിയുമാണ്. ശരി, നിന്റെ അനുഭവം തന്നെ, പക്ഷേ നിന്റെ അനുഭവത്തിനപ്പുറം നിനക്ക് പരമാർത്ഥത്തെ അറിയണമോ? എന്നാൽ നിന്റെ അനുഭവത്തെ ഒന്ന് വിശകലനം ചെയ്യണം. അങ്ങനെ ഏവം ഹി ഇതം ഹി കർത്തൃത്വം ഭോക്തൃത്വം സത്വക്ഷേത്രജ്ഞർ ഇതരേതര സ്വഭാവ അവിവേകകൃതം കൽപ്പിയത. ഈ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം എന്താണ്? സത്വക്ഷേത്രജ്ഞയോഹോ ആ ബുദ്ധിയുടെയും ക്ഷേത്രജ്ഞന്റെയും ഇതരേതര സ്വഭാവ അവിവേകൃതം, ഇതേതര സ്വരൂപത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൽപ്പിക്കുകയാണ്. അധ്യാസം നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. അധ്യാസം കൊണ്ട് ഈ കൽപ്പനകളെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാർത്ഥതസ്തുനാന്യതരസ്യാവി സംഭവതി. പരമാർത്ഥത്തിൽ എന്താണ്? ഇതൊന്നും സംഭവിക്കുന്നില്ല. അചേതനത്വ സത്വസ്യ അവിക്രിയത്വ ക്ഷേത്രജ്ഞസ്യ. സത്വം അചേതനമായിരിക്കുന്നു, ക്ഷേത്രജ്ഞൻ അവിക്രിയനായിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂടി കലർന്നിട്ട് ഇവിടെ നാനാ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ പരമാർത്ഥമെന്നോ അല്ലെങ്കിൽ ആ അനുഭവത്തിന്റെ വിശേഷതകളോ ചർച്ച ചെയ്യുകയല്ല. ഈ അനുഭവത്തിലൂടെയെല്ലാം ഇതിന്റെ പിന്നിലുള്ള പരമാർത്ഥ തത്വത്തെ, ബ്രഹ്മത്തെ വെളിപ്പെടുത്തുകയാണ് ശ്രുതി ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രുതിയെ ആ രീതിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുക, ശ്രുതിയെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാതിരിക്കുക, ശ്രുതിയിൽ നിന്ന് മറ്റു സാരാംശങ്ങളെ കണ്ടെത്താതിരിക്കുക. കണ്ടെത്താം, പക്ഷെ കണ്ടെത്തിയാൽ അത് പരമാർത്ഥമാകത്തില്ല. ശ്രുതിയിൽ നിന്ന് പരമാർത്ഥത്തെ മാത്രം കാണുക.